അത് ശരിയാണ്. പഞ്ചഭൂതങ്ങൾക്കും തന്മാത്രകൾക്കും ഇടയിൽ എന്നും ഞാൻ പറഞ്ഞില്ല. എന്ന് പറയും ബോധം അറിവ്, ഇതിൽ നിന്ന് തന്മാത്രകൾ ഉണ്ടാവണമെങ്കിൽ അവിടെ അവിദ്യ വേണം. അങ്ങനെ യോഗം മറയുന്നു എന്ന് പറയുന്നത് കാണുന്നതിനെ പറഞ്ഞു. അതുകൊണ്ട് അവയവി മറയുന്നു, അവയവ ശേഷിക്കും. അവിദ്യയെ ലയിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്നലെ മുഴുവൻ ഇരുന്നുകൊണ്ട് പറഞ്ഞതാണ്. ലോകം മറയുന്നത് എങ്ങനെയാണ്? ഓരോന്നും എടുത്ത് പിരിക്കുമ്പം അവയവി മറയുന്നു, അവയവ ശേഷിക്കും. അവയവം എന്താണ്? അതുകൊണ്ട് അതും പറയുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെ ലോകം പറയുന്നു എന്നാണ് ഇവിടെ പറയുന്നു. ബോധം വിദ്യയിൽ ബോധം അതെന്തോന്നു അത് ഞാൻ പറഞ്ഞു. വിദ്യയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. പറയാത്ത കൂടെ എന്റെ കൂടെ തിരുകി കേട്ടിട്ടു വിദ്യ എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് എവിടെ നിന്നുണ്ട്? അത് വരുന്ന സന്ദർഭത്തിൽ ഇന്നലെ പറഞ്ഞത് ലോകം മറയുന്നു എന്ന് പറഞ്ഞാൽ അവയവി മറയുന്നു അക്കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ ചർച്ച ചെയ്തു അവിദ്യയിൽ ലയിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിദ്യയിൽ എന്ത് ലയിക്കും? അത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ലോകത്തെ സൃഷ്ടിച്ചത് കേവലമായ ബോധത്തിന് സൃഷ്ടിക്കാൻ പറ്റില്ല. ബോധത്തിനെന്ത് വേണം? ലോകത്തെ സൃഷ്ടിക്കാൻ അവിദ്യ വേണം. അപ്പം ബോധം അവിദ്യ ലോകം എന്നാണ് അദ്വൈതികൾ പറയുന്നത്. അവിദ്യ കൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്നു. അവിദ്യ കൊണ്ട് ലോകം പറയുന്നു എന്നുള്ള വിഷയം ചർച്ച ചെയ്തില്ലല്ലോ. ഈ പദ്യത്തിൽ അങ്ങനെ അർത്ഥമുണ്ടോന്നാണ് ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞു. ലോകം എങ്ങനെ പറയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ ഈ പുസ്തകത്തെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുസ്തകം കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അനുഭവത്തിന് വിഷയമായി. കണ്ണുകൊണ്ട് തന്നെ കാണണമെന്നില്ല, ചിന്തിച്ചാലും അനുഭവത്തിന് വിഷയമായി. അപ്പോ അതിനെ അതില്ലാതാകുന്നു എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം പുസ്തകം ഒരു അവയവിയാണ്, അനേക അവയവങ്ങൾ കൂടിയതാണ്. അപ്പോ അതിനെല്ലാം പിരിച്ചു വെച്ച് അതിനെ എന്താണ് ഓരോ പേപ്പറായിട്ട് കീറി ഇവിടെയൊക്കെ നിരത്തി വെച്ച് പുസ്തകം നിരത്തി വെച്ച് കഴിഞ്ഞാൽ പുസ്തകം എന്ത് ചെയ്തു? മറയുക എന്നില്ല. പിന്നെ നമ്മുടെ അറിവിൽ പുസ്തകമില്ല, നമ്മളതിനെ അറിയുന്നില്ല, കാണുന്നില്ല. നമ്മുടെ അറിവിൽ നിന്ന് അത് പോയി, അതില്ല. അവിടെ അവിദ്യയെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ ചോദ്യം എന്താണ്? ഈ പുസ്തകം അവിദ്യയിലാണോ മറഞ്ഞത്? അതിന്റെ ചോദ്യം അങ്ങനെയാണോ ചോദിച്ചത്? ആ, അപ്പൊ ഈ പുസ്തകം അവിദ്യയിൽ ആണോ മറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഫാൾസ് ക്വസ്റ്റ്യൻ എന്ന് പറയും, തെറ്റായ ചോദ്യം. ആ ചോദ്യമേ തെറ്റാണ്. തെറ്റായ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റും? അതല്ല, അത് അങ്ങനെയല്ലല്ലോ ചോദിച്ചത്. ചോദിച്ച ഞാൻ കേട്ടല്ലോ ചോദ്യം എന്താണ്. ചോദ്യത്തെ ചോദിച്ചയാള് വിശദീകരിച്ചാൽ മതി, കേട്ടയാള് വിശദീകരിക്കില്ല. ചോദിച്ചതാണ് അവിദ്യയിൽ പുസ്തകം പറയുന്നു, ആ ചോദ്യം തെറ്റാണ്. അതുകൊണ്ട് അതിന് ഉത്തരമില്ല, ചോദ്യം തന്നെ തെറ്റാണ്. അത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു, അത് സൃഷ്ടിക്കുന്നതിന് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് മറയുന്നു എന്ന് പറയുന്നതിന് അവയവി മറയുന്ന കാര്യമാണ്. അങ്ങനെ ഓരോരോ അവയവികളായിട്ട് പിന്നിലേക്ക് പിന്നിലേക്ക് ചിന്തിച്ചു പോകുമ്പോൾ അവയവി ഇല്ലാതാകുന്ന കാര്യമാണ് പറഞ്ഞത്. അത് എങ്ങനെ ഇല്ലാതാകുന്നു എന്നുള്ളതും പറഞ്ഞ് നമ്മൾ അവയവിയെ അവയവങ്ങളായി പിരിച്ചാൽ, പുസ്തകത്തെ പേപ്പറുകളായി മാറ്റിവെച്ചാൽ പുസ്തകമില്ല. അങ്ങനെ പുസ്തകം എന്ന് പറയുന്നത് ഇല്ല ഒന്ന്. പിന്നെ അത് അവിദ്യയിൽ മറയുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല, അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ല. ഇവിടേക്ക് മറയുന്നു, അതില്ല. അവയവി എന്ന് പറയുന്ന ഒന്ന് ഇല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അവയവില്ല എന്ന് പറയുന്നു? അദ്വൈതികൾ പറയുന്നത് അവയവങ്ങളിൽ നിന്ന് വേറിട്ട അവയവി ഇല്ല. മറയുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറയുന്നു എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ് എന്റെ അർത്ഥം. ലയിക്കണമെങ്കിൽ എന്ത് വേണം? ഏതെങ്കിലും ഒരു വസ്തു ലയിക്കണമെങ്കിൽ എന്ത് വേണം? ആ വസ്തു ഉണ്ടായിരിക്കണം, ഉണ്ടായാലും ലയിക്കാൻ പറ്റും. ഇപ്പൊ പഞ്ചസാര പാലിൽ ലയിക്കുന്നു, പഞ്ചസാര ഉള്ളതുകൊണ്ടാണ് പാലിൽ ലയിക്കുന്നത്. ഇവിടെ അവയവി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അവയവങ്ങളിൽ നിന്ന് വേറിട്ടില്ല. പിന്നെ ഉള്ളതെന്താണ്? അവയവമാണ്. അപ്പൊ പിന്നെ ഇല്ലാത്ത അവയവി എവിടെ ലയിക്കും? അവിദ്യയിൽ ലയിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ചോദ്യം തന്നെ തെറ്റ. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല. തെറ്റായ ചോദ്യം ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും തെറ്റായ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോയി ഞാൻ നമ്മൾ കടന്ന് പറയും. മനസ്സിലായ ചോദ്യം ചോദിക്കുന്ന ആളുടെ അബദ്ധം കൊണ്ടായിരിക്കും ഒരു തെറ്റായ ചോദ്യം ചോദിക്കുന്നത്. ചോദ്യം ചോദിക്കുന്ന ഒരാളുടെ എന്തെങ്കിലും അബദ്ധമായ ധാരണ ഉണ്ടായിരുന്നു നമ്മളോടൊരു തെറ്റായ ചോദ്യം ചോദിക്കുന്നു, ഫാൾസ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളും കിടന്ന് കറങ്ങും, ഇയാളും കറങ്ങും, ചോദിച്ചയാളും കറങ്ങും. ഒരിക്കലും നമുക്കൊരു ശരി ഉത്തരം പറയാൻ പറ്റില്ല. തെറ്റായ ചോദ്യമാണെങ്കിൽ എങ്ങനെയാണ്? തെറ്റായ ചോദ്യം പിന്നെ ലോഡഡ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ചോദ്യങ്ങൾ, അതിനൊന്നും ഒരിക്കലും നമ്മൾ മറുപടി പറയാൻ പാടില്ല. മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്ത് എത്താൻ പറ്റില്ല. നമ്മൾ മറുപടി പറഞ്ഞ അതിന്റെ അർത്ഥം നമ്മളൊരു മണ്ടനം എന്നാണ്. ഞാനിപ്പോ ഈ സ്വാമിയെടുത്ത് വിയോഗിക്കുകയാണ്, ഇങ്ങോട്ട് ഇപ്പൊ കള്ളുകൂടി നിർത്തിയോ? ഇപ്പൊ കള്ളുകൂടി നിർത്തിയോ? ഇപ്പൊ നിർത്തിയാന്നാ ഞാൻ ചോദിക്കുന്നു. ലോഡഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് മറുപടി പറയരുത്. മനസ്സിലായോ? ആ കൊച്ചു കൈയിരിക്കട്ടെ, എനിക്ക് പണിയൊക്കെ എനിക്കറിയാം എന്ന് പറയണം. എന്തുകൊണ്ട്? അതും കുഴപ്പമുള്ള ഒരു ചോദ്യമാണ്. നിഷേധിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കൂടി നിർത്തിയോ എന്നാണ്. നിഷേധിച്ചു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മുമ്പ് കുടിച്ചിരുന്നു എന്നാണ്. സ്വാമി കുടിച്ചിട്ടില്ല. പിന്നെ ഇവിടെ വരുന്നതിന് കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വന്നതിന് ശേഷം എന്തായാലും കുടിച്ചിട്ടില്ല, ഇപ്പൊ കുടിക്കുന്നുമില്ല. അപ്പോ എന്താണ് ആ ചോദ്യം? ആണ് കുഴയ്ക്കാൻ വേണ്ടി ചോദിക്കുന്നത്. അത്തരം ചോദ്യങ്ങളാണ് ലോഡഡ് ക്വസ്റ്റ്യൻ, ഫാൾസ് ക്വസ്റ്റ്യൻ, ലോഡഡ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പാടില്ല. അതാണ് ഇപ്പൊ പറഞ്ഞത്. അവയവി അവയവി ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? അത് ഇതിന്റെ മറ്റൊരു വ്യക്തിയാണ്. അവയവങ്ങളിൽ നിന്ന് അവയവി വേറെയല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒന്നില്ല. പിന്നെ അത് എവിടെ ലയിക്കാൻ? അപ്പോ അതുകൊണ്ടാണ് ഗുരു എന്താ പറഞ്ഞത്? ലയിക്കുന്നു എന്നല്ല പറഞ്ഞ്, ലോകമാകെ മറയുന്നു. മനസ്സിലായോ? നിങ്ങൾ ഈ പുസ്തകത്തിന് ഈ പേജുകളെല്ലാം കീറി മേശപ്പുറത്ത് നിരത്തി കഴിഞ്ഞാൽ പുസ്തകം എന്ത് ചെയ്യും? മറഞ്ഞു. മറഞ്ഞെന്നേ പറയാൻ പറ്റും. സൂര്യൻ അസ്തമിച്ചു എന്നൊക്കെ പറയും. മറഞ്ഞു പോവുകയാണ്. കാരണം അങ്ങനെ ഒന്നില്ല. പിന്നെ അത് മറഞ്ഞു പോയി. അതുവരെ നമുക്ക് അനുഭവപ്പെട്ടത് ഇപ്പൊ ഇല്ല, പുസ്തകമില്ല. എന്നാ പേപ്പറുണ്ട്. അവിടെയാണ് അനന്യത്വ യുക്തി വരുന്നത്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള അനന്യത്വ യുക്തി, അവയവങ്ങളിൽ നിന്നും അവയവി അന്യമല്ല ആ യുക്തി. ഈ വിഷയങ്ങളിപ്പോ അനുഭവത്തിന് വിഷയമാകുന്ന ഇപ്പൊ കടലൽ നുര കാണുന്നത് ഒരു കാരണമല്ല, പല കാരണങ്ങളാണ്. അതിന് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് കാറ്റാണ്. മനസ്സിലായോ? കാറ്റുകൊണ്ട് നിരയുണ്ടാവാം. കടലിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ തുഴഞ്ഞാലൊക്കെ നിരയുണ്ടാവാം. പല കാരണങ്ങളുണ്ടാവാം. അതൊക്കെ നമുക്ക് പ്രത്യക്ഷമായി അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെയൊന്നും അവിദ്യയെ കൊണ്ടുവരേണ്ട കാര്യമില്ല. പിന്നെ നൂലൻ, അത് പറഞ്ഞു ഞാൻ പറഞ്ഞത് ബോധത്തോടുകൂടി പറഞ്ഞത് തന്നെ പറഞ്ഞല്ലോ. ഞാൻ ഏതിന്റെ ഇടയ്ക്കാണ് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞത്? ആ ഈ തിരയുടെയും വള്ളത്തിന്റെ ഇടയ്ക്ക് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞ. ആ അപ്പൊ അത് മനസ്സിലാക്ക്. ഞാൻ പറഞ്ഞു മനസ്സിലാകാത്തതുകൊണ്ട് പറയുന്നു. മനസ്സിലാക്കിയാണെങ്കിൽ സംശയം വരാം, മനസ്സിലായില്ലെങ്കിൽ സംശയം. അതായത് ഇപ്പൊ നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാകും. നൂലിൽ നിന്ന് വസ്ത്രം പറയുന്ന, നൂലിൽ നിന്ന് വസ്ത്രം അവിദ്യ കൊണ്ടുണ്ടാകത്തില്ല. പിന്നെ എങ്ങനെ ഉണ്ടാകും? നെയ്ത്തുകാരൻ വേണം, തറി വേണം, ആ പണിയായ കറിഞ്ഞിരിക്കണം, അയാൾ ബോധപൂർവം പ്രവർത്തിക്കണം. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്താലേ നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാവും. കാരണം അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിന് അവിദ്യ അവിടെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല. അവിദ്യ കൊണ്ട് ഒരു ഇതുവരെ ഒരു നൂലിൽ നിന്നും അവിദ്യ കൊണ്ട് വസ്ത്രം ഉണ്ടായിട്ടില്ല. ഉണ്ടാകും, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് അവിദ്യ കൊണ്ട് വസ്ത്രം ഉണ്ടാകുന്നു. അപ്പൊ നൂലിന്റെയും വസ്ത്രത്തിന്റെയും ഇടയ്ക്ക് അവിദ്യയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. മനസ്സിലായോ? നൂലിന്റെയും വസ്ത്രത്തിന്റെ ഇടയ്ക്ക് അവിദ്യയുടെ ആവശ്യമില്ല. കാരണം അവിടെ നെയ്ത്തുകാരനും അയാളുടെ യന്ത്രങ്ങളും എന്താണ് അവിടെ ഉപാദാന കാരണം, നിമിത്ത കാരണം, സഹകാരി കാരണം, പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഉണ്ടാകുന്നത്. അവിടെ ഒന്നും അവിദ്യയുടെ ആവശ്യമില്ല. ഈ അവിദ്യ എവിടെയാണ് സ്വീകരിക്കുന്നത്? ഒരു കാര്യത്തെ നമ്മൾ കൽപ്പിക്കുകയും അതെങ്ങനെ ഉണ്ടായി എന്ന് നമുക്കറിയാതിരിക്കുകയും ചെയ്യുന്നിടത്താണ് അവിദ്യയെ കൊണ്ടുവരുന്നത്. അപ്പോ നമ്മളിങ്ങനെ പിറകിലോട്ട് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോയപ്പോൾ തന്മാത്രകൾ വരെ എത്തി. അപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ്? ബോധത്തിൽ നിന്ന് വിരസുന്നു. അപ്പൊ ഈ ബോധത്തിൽ നിന്ന് എങ്ങനെ തന്മാത്ര ഉണ്ടാവും നമുക്കറിയത്തില്ല. അതിനു പറയുന്ന ഒരു സമാധാനമാണത് അവിദ്യ. മനസ്സിലായോ? അപ്പോ എന്റെ മുമ്പിലിരിക്കുന്ന മൊബൈൽ ഇത് അവിദ്യ കൊണ്ടുണ്ടായതല്ല, പിന്നെയോ നൂറുകണക്കിന് ഫാക്ടറികളിൽ കയറി ഇറങ്ങിയാണ് ഈ ഒരു മൊബൈൽ ഉണ്ടാവുന്നത്. ഇന്ത്യയിലും ചൈനയിലും അവിടെ ഇവിടെയൊക്കെയുള്ള ഒരുപാട് ഫാക്ടറികളിൽ ഒരുപാട് പേര് പരിശ്രമിച്ചു, നൂറുകണക്കിന് ആൾക്കാർ, അത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ അവിടെ അവിദ്യ കൊണ്ടുണ്ടാവുന്ന സാധനമാണ്. അതിന്റെ പിന്നിൽ മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ പ്രയത്നവും. അവിദ്യ കൊണ്ട് മുതൽ മൊബൈൽ ഉണ്ടായിരുന്നു പോയി ആരുടെക്കും പ്രസംഗിക്കും. അവിദ്യ എന്ന് പറയുന്നത് എവിടെയാണോ നമുക്ക് എന്താണ് കാരണത്തെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നത്. ഉദാഹരണം ചോദിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഇത്രയും വിസ്തൃതമായ പ്രപഞ്ചം നമുക്കറിയത്തില്ല. അറിയാതെ വരുമ്പോഴാണ് എന്ത് പറയുന്നത്, ഇവിടെ എന്തുകൊണ്ടൊരു മായ അവിദ്യ അവിടെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്. പഴയ കാലത്ത് ആൾക്കാർക്ക് ഒരു പിടിയും കിട്ടിയില്ല പ്രപഞ്ചം എങ്ങനെയാ ഉണ്ടാവുന്നത്. അപ്പൊ അവര് ദൈവം സൃഷ്ടിച്ചു, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചില്ല, ദൈവം എങ്ങനെ സൃഷ്ടിച്ചു, ദൈവം ആരും ഇവരോട് ചോദ്യമില്ല, ദൈവം ആരെന്ന് പറയുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്ന് ദൈവത്തെ കുറ തീർത്തെടുക്കണം, കുറവ് തീർത്തെടുക്കണം, കുറ തീർക്കുക എന്ന് പറയും. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്തെങ്കിലും ദോഷം വരാൻ പാടില്ലല്ലോ. ദൈവത്തിൽ വരുന്ന കുറവുകളെല്ലാം പരിഹരിച്ച് പരിഹരിച്ച് പരിഹരിച്ച് പരിഹരിച്ച് അവസാനം ദൈവസങ്കല്പം എത്തിച്ചേർന്നാണ് അവിടെ എവിടെ അറിവ്. ദൈവസങ്കല്പം ഇങ്ങനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് അവസാനം എത്തിച്ചേർന്നാണ് അറിവ്. അറിവിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറഞ്ഞാൽ അറിവിന്റെ സ്വഭാവം എന്ത് പ്രപഞ്ച സ്വഭാവം എന്ത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. മനസ്സിലായ അറിവിന്റെ സ്വഭാവമല്ല പ്രപഞ്ചത്തിന്റെ. പ്രപഞ്ചം നശിക്കുന്നതാണ്, അറിവ് നശിക്കാത്തതാണ്. പ്രപഞ്ചം മലിനമാണ്, അറിവ് മലിനമല്ല. പ്രപഞ്ചം ഇരുട്ടും വെളിച്ചുകൊണ്ടാണ്, അറിവ് അത് നേരെ വിപരീതം. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളാണ്. അപ്പോ ഇങ്ങനെ ആ അറിവിൽ നിന്നും ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാവണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒന്ന് പ്രവർത്തിച്ചിരിക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത്, മായ അല്ലെങ്കിൽ അവിദ്യ. അവിടെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. മനുഷ്യന് ഉത്തരം കിട്ടാത്ത സ്ഥലത്ത് മനുഷ്യൻ ബലമായി കണ്ടെത്തുന്ന ഉത്തരമാണത്, മായ അല്ലെങ്കിൽ അവിദ്യ. നമുക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. കേട്ടില്ല, മറകിൽ ചോദ്യം എനിക്ക് വ്യക്തമാണ്. കാര്യജാലത്തോട് എല്ലാം പറയുന്നു, പ്രപഞ്ചം പറയുന്നു. ഈ പറഞ്ഞ രീതി യുക്തി യുക്തി വിചാരത്തിലൂടെയാണ്. നിങ്ങൾ ചിന്തിച്ചെന്ന് പറഞ്ഞ് ലോകം പറയത്തില്ല. മനസ്സിലായ നിങ്ങളിപ്പോ പേപ്പറുകളെല്ലാം കീറി ഇവിടെ വെച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം പറഞ്ഞു, പുസ്തകമില്ല പേപ്പറേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ യുക്തി വിചാരം ചെയ്താൽ മറയത്തില്ല. ബുദ്ധിയിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുകയാണ്, എന്താണ് ആ പേപ്പറിൽ നിന്ന് വേറെ പുസ്തകമില്ല. ഇങ്ങനെ നമുക്ക് ആന്തരികമായ നമ്മുടെ ബുദ്ധിക്ക് ഒരു ധാരണ ഉണ്ടാകുക, അത്രേ ഉള്ളൂ. പ്രപഞ്ചം മറയുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് മാറുന്നു എന്ന് ഞാൻ അർത്ഥമാണ്. അല്ലാതെ ഭൗതികമായി പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കില്ല. പ്രപഞ്ചത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാ എന്ത് സംഭവിക്കും? നിങ്ങൾ ചിന്തിച്ച് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് പ്രപഞ്ചം മറഞ്ഞു എന്ന് വന്നു കഴിഞ്ഞാൽ അതോടുകൂടി എന്ത് വരും? എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും പറയും, പിന്നെ വേറെ ആരുമില്ല. ഇത് അപ്പ തീരും, ഈ പണിയപ്പ തീരും. പ്രപഞ്ചം ആർക്കെങ്കിലും ഒരാളിൽ മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും പ്രപഞ്ചമില്ലല്ലോ. കാരണം ബാക്കിയുള്ളവരെല്ലാം പ്രപഞ്ചത്തിൽ പെട്ടിരിക്കുകയാണ്. എന്റെ പ്രപഞ്ചം മറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ പ്രപഞ്ചത്തിലാണ് നിങ്ങളൊക്കെ ഇപ്പൊ. നിങ്ങളെല്ലാം മറയും, പിന്നെ എനിക്ക് നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല, ഞാൻ അറിവ് മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും ചിന്തിക്കരുത്. പ്രപഞ്ചം ആർക്കും മറയില്ല, ഒരു മറയുന്നു എന്നുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിക്കും മറയത്തില്ല പ്രപഞ്ചം. പിന്നെ ഒന്ന് സംഭവിക്കുക, എന്താണ്? ആ പ്രപഞ്ചത്തെ നമ്മൾ അറിയാതിരിക്കും ഉറക്കത്തിലെ പോലെ. പ്രപഞ്ചം മറയുന്നതല്ല. ഓരോ വ്യക്തിയിലും ഓരോ പ്രപഞ്ചമല്ല, അതൊക്കെ നമ്മുടെ തോന്നലാണ്. എന്തുകൊണ്ട്? അതായത് ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഫ്ലാസ്ക് നിങ്ങളെല്ലാം ഓരോരുത്തരും കാണുന്നില്ലേ? ഉണ്ടോ? നിങ്ങളെല്ലാവരും കാണുന്നുണ്ടോ? ഞാനും കാണുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലാസ്ക് എന്ന് പറയുന്നത് നമുക്ക് പൊതുവായ സാധനമാണ്. നിങ്ങൾക്കൊരു ഫ്ലാസ്ക്, എനിക്കൊരു ഫ്ലാസ്ക്, വേറൊരാൾക്ക് വേറൊരു ഫ്ലാസ്ക്. എന്ന് വെച്ചാൽ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് പൊതുവാണ്, അല്ല ഓരോരുത്തർക്കും ഒരു പ്രപഞ്ചമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും, ഈ ഫ്ലാസ്ക് എന്റേതാണെന്ന് പറയും. നിങ്ങൾക്കൊന്നുകൂടെ എന്തായിരിക്കും? എന്റെ മുമ്പിരിക്കുന്ന ഫ്ലാസ്ക് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഞാൻ തൊടുന്ന പോലെ നിങ്ങൾക്കും തൊടാൻ മതി. പ്രപഞ്ചം ഓരോരുത്തർക്കും സ്വന്തമാണെങ്കിൽ അത് സങ്കല്പിക്കാനേ പറ്റില്ല, അത് വെറും മണ്ടത്തരങ്ങളാണ്. പ്രപഞ്ചം പൊതുവാണ്, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും പൊതുവാണ് പ്രപഞ്ചം. അങ്ങനെ പൊതുവായ പ്രപഞ്ചത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, അല്ല അവരവരുടെ പ്രപഞ്ചത്തിലല്ല. അങ്ങനെയാണ്. ഇതിപ്പോ ഇതിനെ ഇപ്പൊ എങ്ങനെ കാണുന്നു? ഇത് ഫ്ലാസ്ക് ആണോ? ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലും അനുഭവത്തിന് വ്യത്യാസമുണ്ടോ? അത് തന്നെ ഫ്ലാസ്ക് തന്നെയോ? ഇത് ഫ്ലാസ്ക് ആണോ? പിന്നെ വ്യത്യാസം വരുന്ന എന്താണ്? പ്രപഞ്ചത്തിനല്ല വ്യത്യാസം വരുന്നത്, നമ്മുടെ ഉള്ളിലുള്ള നടക്കുന്ന ചിന്തകൾക്കാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ ചിന്തിക്കുന്നു. നമ്മുടെയൊക്കെ ചിന്തകൾ ഓരോരുത്തരുടെയും വേറെ വേറെ. അത് നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ബ്രെയിനിനകത്താണ് എന്ത് നടക്കുന്നത്? ചിന്ത. അപ്പൊ നിങ്ങളുടെ ബ്രെയിൻ വേറെയാണ്, എന്റെ ബ്രെയിൻ വേറെയാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും. ഫ്ലാസ്ക് അങ്ങനെയല്ല. ഫ്ലാസ്ക് എന്ന് പറയുന്നത് എന്താണ്? പൊതുവാണ്. അപ്പൊ പ്രപഞ്ചം പൊതുവാണ്. കാരണം നമ്മുടെയൊക്കെ അപ്പന്മാരെ എത്ര കോടിയാ ചത്തുപോയത്? അന്നും ഈ വർത്തടക്കുന്നുകൂടെ ഉണ്ടായിരുന്നു. ഇനി നമ്മളൊക്കെ ചത്തുപോയാലും അല്ല, നമ്മള് ആണ് ഇത്. എന്ത് സ്വന്തമാണിത് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാവർക്കും കൂടെ ഉള്ളതാണ് ചുമയിനി കുന്നെന്ന് പറയുന്നത്. ഇനിയും ഭാവി കാലത്തും ഇതിവിടെ കാണും. ഇതാരും ഇടിച്ചു നിരത്തിയില്ലെങ്കിൽ അതുവരെ ഇതിവിടെ കാണും. എല്ലാ അറിവും പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവല്ല, നമ്മുടെ എല്ലാ അറിവുകളിലും അവരവരുടേതായ എന്താണ് വ്യത്യാസങ്ങൾ വരും. അറിവെന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സമാധി എന്ന് പറയുന്നത് എന്താ? ഉറക്കം പോലെ. ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ അറിയുന്നില്ല അയാളുടെ മുമ്പ് എന്ത് നടക്കുന്നു എന്നുള്ളത്. സമാധി എന്ന് പറയുന്ന ഇതിനെയാണ്, നിങ്ങളുടെ മുമ്പിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ സംഭവിക്കുന്ന എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ മനസ്സിലാകണം. ഒരു ചോദ്യം ചോദിച്ചാൽ എന്റെ ഉത്തരം മനസ്സിലാക്കുന്നത്, വേറെ ചോദ്യം ചോദിച്ചാൽ ഞാൻ എന്തിനൊക്കെ ഉത്തരം പറയും? ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലേ, ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം കൃത്യമായി മനസ്സിലാക്കും. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയണ്ടേ? പറയാതെ എങ്ങനെ മനസ്സിലാക്കി? ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കണം, അതിന്റെ ഉത്തരം ക്ഷമയോടെ കേൾക്കണം. കേട്ടതിന് ശേഷം പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുക. ഒരു ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം വേണ്ട എന്താണ്? നിങ്ങളുടെ ചോദ്യം ഞാൻ ക്ഷമയോടെ കേട്ട് ഉത്തരം പറയും. അപ്പൊ ആ ഉത്തരം ക്ഷമയോടെ കേട്ടതിന് ശേഷം, പറഞ്ഞു തീർന്നതിന് ശേഷം വീണ്ടും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കും. അല്ലാതെ മാലപ്പടക്കം പോലെ ചോദ്യം വന്നാൽ ഞാൻ ഉത്തരം പറയും. അതായത് സമാധി സംഭവിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ മനസ്സിലായി ഉറക്കം പോലെ തന്നെ, ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങൾക്ക് മാറ്റം വരും, മനസ്സിലായോ? അവിടുത്തെ രാസപ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ സംഭവിക്കുന്ന വൈദ്യുത പ്രവാഹം, രണ്ടു തരത്തിലും പറയാം. നമ്മുടെ ബ്രെയിനിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു, വൈദ്യുത പ്രവാഹം നടന്നുകൊണ്ടിരിക്കും. ഇതിന് മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇത് ഉറക്കത്തിൽ സംഭവിക്കും, നമ്മളെ ബോധം കെടുകയോ നമ്മളെ ബോധം കെടുത്തുകയോ ചെയ്താൽ സംഭവിക്കും, സമാധി സംഭവിക്കും, എല്ലായിടത്തും ഇത് തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിനെ അറിയുന്നില്ല. അല്ലാതെ പ്രപഞ്ചത്തിനവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നെങ്കിൽ എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്രെയിനിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ചോദ്യം എന്തായിരുന്നു? അല്ല, ചെറുപ്പത്തിലെ കാര്യമില്ല, ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? സമാധി അവസ്ഥയിൽ നിന്ന് മറയുന്നുണ്ടോ? ഞാനിപ്പോ ഉത്തരം എന്താ പറഞ്ഞത്? നമ്മുടെ ബ്രെയിനിന് മാറ്റം സംഭവിക്കുന്നു, ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുന്നു. ഇത്രയേ ഉള്ളൂ. തീർന്നല്ലോ. ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഇത് മനസ്സിലായല്ലേ? ശരി. അല്ലല്ല, ഈ എങ്ങനെ ഇല്ല എന്ന് അല്ല ഞാൻ പറഞ്ഞത്, എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ അതിന്റെ ബ്രെയിനിന് ശരിയായ വളർച്ച എത്തിയിട്ടില്ല. അപ്പോ അതിന് എത്രമാത്രം വളർച്ചയുണ്ടോ ബ്രെയിന്, അതിനനുസരിച്ചുള്ള അറിവ് ഉണ്ടാവും. ഇത് അറിവുണ്ടാകുന്നില്ലെന്ന് മനസ്സിലായോ? അതിനും അതിന്റെ ബ്രെയിനും പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ജനിക്കുമ്പം തന്നെ കരയുന്നതും ചിരിക്കുന്നതും കൈയും കാലും ഒക്കെ ഇട്ട് അടിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ എല്ലാ ശരീരത്തിന്റെയും ഇടയ്ക്ക് കൂട്ടിച്ചേർക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞോ, മനസ്സിലായോ? അതായത് ഈ ഒരു കുഞ്ഞ് ജനിച്ചാൽ തന്നെ കരയുന്നു, ചിരിക്കുന്നു, കൈകാലം കടിക്കുന്നു, മുലപ്പാല കുടിക്കുന്നു, അതിന്റെ ബ്രെയിൻ പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ബ്രെയിൻ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അത്രയ്ക്കുള്ള ബോധം അതിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അതിൽ കൂടുതൽ ഇന്ന് ഈ പ്രായമായ നമ്മുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്ന പോലെ അത് പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി അതെന്താ ചോദ്യം? എങ്ങനെ സമാധി അവസ്ഥയില്? ബുദ്ധി ഉറച്ച കാലം മുതൽ ബുദ്ധിക്ക് ശരിയ ബുദ്ധി ഉറയ്ക്കുക എന്ന് വെച്ചാൽ ബുദ്ധി ഉറയ്ക്കുക എന്നുള്ള മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്രെയിനിന് ശരിയായ വളർച്ച പ്രാപിച്ചതിന് ശേഷം എന്ന് മനസ്സിലാക്കണം. അല്ല, ബുദ്ധി ഉറയ്ക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ഉറക്കത്തിലെന്താ സംഭവിക്കുന്നത്? അതിനെ സംഭവിക്കുന്നു. അതിൽ കൂടുതലും സംഭവിക്കുന്നില്ല. നിങ്ങളുടെ എന്താണ്, നിങ്ങളുടെ ബ്രെയിനിന് ഒരു ശരിയായ വളർച്ച എത്തി എന്ന് പറയുന്നത് കൃത്യമായൊരു സമയം പറയാൻ പറ്റില്ല. ബ്രെയിന് ഇന്ന പ്രായത്തിൽ വളർന്നു എന്നങ്ങനെ ഒന്നും ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അതിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഒരു പരിധിവരെ. അത് എപ്പോഴാണ് ആ ഡെവലപ്മെന്റ് പൂർത്തിയാകുന്നതെന്നുള്ള ഇതിനൊക്കെ ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായ വ്യത്യാസമാണ്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ബ്രെയിൻ എന്താണ് ഈ വളർച്ചയിലല്ല. നിങ്ങൾക്ക് സമാധിയിലൊന്നും പോണ്ട. നിങ്ങൾ ജനിച്ച സമയം പോലെ നിങ്ങൾക്ക് എന്തുണ്ട്? ഉറക്കമുണ്ട് അല്ലേ? കുട്ടിങ്ങോട്ട് പിറന്നു വീണ് അത് കരഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങുകയാണ്. അപ്പൊ തന്നെ ഇത് സംഭവിക്കുകയാണ്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണർവും എന്താണ് ഉറക്കവും സ്വപ്നവും സംഭവിക്കണം. ഇത് മൂന്ന് കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനിച്ചതിന് ശേഷമുള്ള കാര്യം. ഇനി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പം തന്നെ അവിടെ അറിവുണ്ട്, ബ്രെയിൻ പ്രവർത്തിക്കുന്നു. അപ്പോഴും ബ്രെയിൻ പ്രവർത്തിക്കുകയാണ്. അവിടെയും ഉറക്കമുണ്ട്, ഉണർവുണ്ട്, എല്ലാം അവിടെയും സംഭവിക്കുന്നുണ്ട്. അത് എപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോ എന്ത് വരുന്നു, എപ്പോഴാണോ ഉറക്കം സംഭവിക്കുന്നത് അതുവരെയുള്ള അറിവ് പോകും. ഇന്ന് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയെന്ന് വെച്ചാൽ ഉറങ്ങിയ സമയത്ത് ഇതുവരെയുള്ള എന്റെ എല്ലാ അറിവും പോയി. അതിനെന്താ? അത്രയേ ഉള്ളൂ. ചോദ്യം എനിക്ക് ശരിക്കും കേൾക്കാൻ ആണോ സംശയം? അതിനാണ് കോമ എന്ന് പറയുന്നത്. അയാൾക്ക് എത്രയോ വ്യക്തികൾ കോമയിൽ കിടന്ന് കോമയിൽ തന്നെ മരിക്കുന്നു. എന്നുവെച്ചാൽ അവർക്ക് പിന്നെ ഒരിക്കലും അവരുടെ ബ്രെയിൻ പ്രവർത്തിക്കുന്നില്ല, ഒരിക്കലും ബോധം വരുന്നില്ല. അവര് അങ്ങനെ കിടന്ന് മരിക്കുന്നു. ചിലർ 10, 15, 20 വർഷം കോമയിൽ കിടന്നിട്ട് വീണ്ടും ബ്രെയിൻ പ്രവർത്തിക്കുന്നു, ഉണർന്നു വരുന്നു. ഇതൊക്കെ ധാരാളം ഉണ്ട്. അതെന്താ പ്രത്യേകിച്ച്? അതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിൽ പലയിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. പ്രപഞ്ചം ഒരിടത്തും പറയുന്നില്ല തന്നെ. പ്രപഞ്ചം അങ്ങനെ പറയും. ആ എല്ലായിടത്തും നമ്മളുടെ നമ്മളറിയുന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ല, ഒരിടത്തും പ്രപഞ്ചം ഒരിടത്തും പോകുന്നില്ല. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? അത് പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. നിങ്ങളെ ഉറക്കത്തിലോ സമാധിയിലോ അത് മറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിങ്ങനെ പരിണമിക്കും. റെവല്യൂഷൻ എന്ന് പറയുന്ന ഒന്നുകൂടെ നടക്കുകയാണ് പ്രപഞ്ചത്തിൽ. മനസ്സിലായ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഭൂമി ഉണ്ടാകുന്നത്. ഭൂമി ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ ജീവൻ ഉണ്ടാകുന്നത്. എത്രയോ കാലം കഴിഞ്ഞു ജീവൻ. അത് ജീവൻ ഉണ്ടാകുന്നതിന് മുമ്പൊരു ഘട്ടം, പിന്നെ ജീവൻ ഉണ്ടായതിനു ശേഷം ഉള്ളൊരു. ആ ജീവൻ ഉണ്ടായത് തന്നെ മനുഷ്യനായിട്ടല്ല ഉണ്ടായത്, വളരെ സൂക്ഷ്മ ജീവികളായി ഉണ്ടായി. പിന്നെ ആ ജീവികൾ വെള്ളത്തിൽ വളർന്നു, മത്സ്യങ്ങളും മറ്റുമായിട്ട് വളർന്നു. പിന്നെ ക്രമേണ ആ ജീവികൾ കരയിൽ വന്നു. കരയിൽ വന്നു അതിങ്ങനെ അത് പല പല പരിണാമഘട്ടങ്ങളും പിന്തുടർന്നു. അവസാനം അത് കാട്ടിലെന്തായി? ഏപ്സായി, കുരങ്ങുകൾ. കുരങ്ങുകളായി, പലതരത്തിലുള്ള കുരങ്ങുകളായി ഉണ്ടായി. അതിൽ നിന്ന് പിന്നെ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി. ആ സാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ തന്നെ പല കുരങ്ങുകളും ഉണ്ടായി. ഇന്നത്തെ കുരങ്ങല്ല, നമ്മൾ കാണുന്ന കുരങ്ങല്ല. ഇന്ന് നമ്മൾ കാണുന്ന കുരലയോ ചിമ്പാൻസിയോ ഒന്നുമല്ല. അത് കഴിഞ്ഞ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു കുരങ്ങാണ് നമ്മൾ. നമ്മൾ കുരങ്ങ് തന്നെയാണ്, ഒരു മൃഗമാണ്. ഇത്രയും പരിണാമം സംഭവിച്ചാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ ഇതൊക്കെ ലയിച്ചു പോയാൽ പിന്നെ ഈ പരിണാമം അങ്ങനെ സംഭവിക്കും? എവല്യൂഷൻ കൃത്യമായി അറിഞ്ഞിരിക്കുന്നു എന്താണെന്നുള്ളത്. പരിണാമം എങ്ങനെയാണ്? പ്രപഞ്ച പരിണാമവും ജീവപരിണാമവും രണ്ടിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ശരിയായ ധാരണ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായ രണ്ടു തരത്തിലുള്ള പരിണാമം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇന്ന് മനുഷ്യരെന്താണ് സയൻസ് കണ്ടെത്തിയ ഭൗതികമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയം. ബോധമില്ലായ്മ അതാണ്. ഇതുമൊക്കെ അറിഞ്ഞിരിക്കണം. ബ്രെയിനിന് പ്രവർത്തനം അങ്ങനെ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് സയൻസ് മനസ്സിലാക്കിയിട്ടില്ല. ന്യൂറോ സയൻസ്, ബയോളജി അതൊന്നും മനസ്സിലാക്കിയിട്ടില്ല കൃത്യമായിട്ട്. ഇനി എത്രമാത്രം സയൻസ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ അത്രയും എനിക്കറിയില്ല. അത്രത്തോളം അറിവ് എനിക്ക് അതിനെക്കുറിച്ചില്ല. മനസ്സിലായി? അത് വലിയ വാസ്റ്റായ ഒരു സബ്ജക്റ്റാണ് ബ്രെയിനിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോ ഇതിന് നമ്മൾ ഈ പറയുന്ന എന്താണ്, ഒരു പൊതുവിജ്ഞാനത്തിൽ എന്ന് പറയുന്നത്. സമാധി നല്ലതാണോ ചീത്തയെന്നുള്ളതൊക്കെ അവരവരുടെ ഇഷ്ടവും താല്പര്യവും അവരവരുടെ ഇതനുസരിച്ചിരിക്കും. അത് നല്ലതോ മോശമോ എന്നൊന്നും പറയാൻ ഞാനാണ്. നിങ്ങൾക്ക് സമാധി ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക നല്ലതാണോ ചീത്തയാണോ എന്നേ പറയാൻ പറ്റൂ. അല്ല, സമാധി നല്ലതോ ചീത്തയോ അങ്ങനെയൊന്നും പറയാൻ ഞാനാണ്. നിങ്ങൾക്ക് സമാധി ഉണ്ടോ? പിന്നെ അതങ്ങ് വിട്ടുകളയുക, പിന്നെ അങ്ങ് വിട്ടുകളയുക. സമാധി ഉണ്ടായാൽ കൊള്ളാം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് അത്? സമാധി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി നോക്കുക, സമാധിയിൽ എത്തിച്ചേരാൻ നല്ലത് തന്നെയാണ്. മനസ്സിലായോ? അത് എന്റെ പഞ്ചതന്ത്രത്തിലൊരു ഒരു കുറുക്കന്റെയും കാളയുടെയും കഥയുണ്ട്, അതുപോലെ ആയിപ്പോയി. കേട്ടിട്ടുണ്ടോ? തുടക്കത്തിലാണ് ആ കഥ. ഒരു പിന്നെ ഒരു കുറുക്കൻ കാട്ടിലൂടെ നോക്കുമ്പോൾ തൊടിച്ചു കൊഴുത്ത ഒരു കാള പോകും. മനസ്സിലായോ? അപ്പൊ അത് നോക്കി അതിന്റെ പിറകിൽ രണ്ടുണ്ടെങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, രണ്ടുണ്ടെങ്ങനെ താഴെ കിടക്കുന്നു. അപ്പൊ യോം വിചാരിച്ചത് ഇത് ഇത്രയും ഭാരമുള്ള സാധനമാണല്ലോ, ഇത് താഴെ വീഴും. തെങ്ങിൽ നിന്ന് തേങ്ങയൊക്കെ വീഴുന്നവൻ കണ്ടിട്ടുണ്ട്. ഇത് താഴെ വീഴുമ്പോൾ ഇതെടുത്ത് ഭക്ഷിക്കാമെന്ന് പറഞ്ഞ് കുറുക്കെ എന്ത് ചെയ്തു? ഈ കാളയുടെ പിറകെ നടക്കു പറഞ്ഞു. മനസ്സിലായോ? ഈ കാളയുടെ പിറകെ നടന്നു കിടന്നു. കാള എന്ന് വെച്ചാൽ കാട്ടിലല്ലേ, അതിങ്ങനെ തീറ്റ തിന്ന് തിന്നും പുല്ല് തിന്നും മുമ്പോട്ട് പോവുകയാണ്. കുറുക്കനാണെങ്കിൽ അവന്റെ പിറകെ ഇത് താഴെ വീഴും ഭക്ഷിക്കാം, ഇത് താഴെ വീഴും ഭക്ഷിക്കാമെന്ന് കുറുക്ക ഇതിന്റെ പിറകെ പോയി പോയി പോയി. ഇത് വെള്ളവും തിന്നില്ലായിരുന്നു, എന്താണ് വേട്ടയാടാനും പോയില്ല, ഒന്നും ചെയ്തില്ല. യവനീ ഉണ്ട താഴെ വീഴുമെന്നും പറഞ്ഞ് ഇങ്ങനെ പോയി പോയി പോയി പോയി അവസാനം എന്ത് പറ്റി? പട്ടിണി കിടന്ന് ചത്തു. അതുപോലെ ആകരുത്. സമാധിയുടെ പുറകെ പോയിട്ടെന്നാ ഞാൻ പറഞ്ഞു. വട്ടന്നുമായി ചത്തുപോയി, ചത്തുപോയി. ഉണ്ട തിന്നാൻ നടന്നിട്ട് എന്ത് ചെയ്തു? കുറുക്കൻ ചത്തുപോയി. അതുപോലെ ആയിപ്പോയി. എങ്ങനെ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾക്ക് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് എങ്ങനെ അറിയും? അടിച്ചു നോക്കിയേ അറിയാൻ പറ്റും അല്ലേ? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, കാരണം ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറഞ്ഞുതരാൻ പറ്റില്ല എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. ചിലപ്പോൾ സ്വാമിക്ക് അറിയാൻ പറ്റും, കുറച്ചൊക്കെ പറഞ്ഞുതരാം. പഴയ ഞാനത് ചെയ്തിട്ടില്ല, അതിന് അവസരം ഉണ്ടായില്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല. ലക്ഷണം വെച്ചൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. കാരണം ടി എൽ എസ് എന്ന് ചുരുക്കപ്പേരിൽ പറയുന്ന ഒരു പ്രശ്നമുണ്ട് ന്യൂറോ സയൻസ്. ടി എൽ എസ്, ഇപ്പോ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്ന് പറയും. അപ്പോ നമ്മുടെ ടെമ്പറൽ ലോബില് ചില പ്രത്യേക രാസപ്രവർത്തനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വായും പൊളിച്ച് കണ്ണും പിഴിച്ച് ഇങ്ങനെ ആകാശത്ത് നോക്കി ഇങ്ങനെ ഇരിക്കും. അത് ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്താണ് ഇയാള് സമാധിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേറൊരാളെ കണ്ട് ഞാൻ തീരുമാനിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പൂവിട്ട് പൂജിക്കും എല്ലാം ചെയ്യും, പക്ഷെ ചെറിയ കുളിയോണ്ട് സംഗതി മാറ്റിയെടുക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വേറൊരാൾക്ക് സമാധി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. സമാധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ക്ലെയിം, അവകാശവാദമാണ്. സ്വയം പറയുന്നതാണ് എനിക്ക് സമാധി ഉള്ളത്, വേറൊരാൾക്കത് പരീക്ഷിക്കാനോ അറിയാനോ ഒരു വഴിയില്ല. ഇതാണോ TLS TLE ടെമ്പിൾ ഓഫ് എപ്പിലെപ്സി ആണോ ഇയാൾക്ക് സംഭവിച്ചിരുന്നോ നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അത് ബ്രെയിൻ എപ്പിസോഡുകൾ എന്ന് പറയും. ബ്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് ചില, നമ്മൾ ഈ നിശബ്ദമായിരിക്കുന്നിടത്ത് കൊടുങ്കാറ്റുണ്ടാവുന്നില്ലേ, പെട്ടെന്ന് കാറ്റുകൾ വരും, ചുഴലിക്കാറ്റ്. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ ചില ചുഴലിക്കാറ്റുകളുണ്ടാവും രാസപ്രവർത്തനങ്ങൾ കൊണ്ടും അവിടുത്തെ എന്താണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജുകൾ വളരെ ശക്തമായി വരും. അശക്തമായ ആ ഡിസ്ചാർജുകൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്താവും, നമ്മൾ പെട്ടെന്ന് എന്തായിത്തീരും, ഈ പ്രപഞ്ചബോധം നഷ്ടപ്പെട്ടു. അത് ബ്രെയിനിൽ സംഭവിക്കുന്നതിനുള്ള കാര്യങ്ങളാണ്. ബാഹ്യമായ പ്രപഞ്ചത്തിൽ കൊടുങ്കാറ്റ് വരുന്ന പോലെയാണ് ബ്രെയിനിന് വരുന്ന ആ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഉണ്ടാക്കുന്നതാണ്. അതിന് എപ്പിസോഡ് എന്ന് പറയും. അതിങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ബോധശൂന്യമായിപ്പോകും. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രവർത്തന രീതി എന്നേ പറയാൻ പറ്റും. അത് വരുന്നവർ ഇങ്ങനെ ഇരിക്കും, കണ്ടിട്ട് അത് സമാധി എന്ന് പറയാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ നോർമലാവും. മനസ്സിലായ അങ്ങനെയൊന്നും നോക്കും. പിന്നെ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാൾ ഇരുന്നിട്ട് ഇത് സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പരിശോധിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കും. ആ സമാധി മാറ്റാൻ ശ്രമിക്കും. ഈ സ്വാമിയായാലും ശരി, കാരണം എന്തുകൊണ്ട്, അത് ബ്രെയിൻ എപ്പിസോഡാവാം, ബ്രെയിനിൽ വരുന്ന ഈ പറയുന്ന സംഗതികളാവാം. മനസ്സിലായ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണും, ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറും. ഇപ്പൊ കേട്ടാ, തിരുവണ്ണാമലയിൽ ഒരു സ്ത്രീ നടക്കുന്നുണ്ട്, തൊപ്പി അമ്മ. കേട്ടാ, യൂട്യൂബിൽ നോക്കിയാണ് തൊപ്പി അമ്മ എന്ന് പറയും. പ്രകാശം വരുന്നില്ല, അത് ഫോട്ടോഷോപ്പാണ്, അത് ഫോട്ടോഷോപ്പ് ചെയ്താണ് തൊപ്പി അമ്മ. ഒരുപാട് പേര് അവര് വഴിയെ നടന്നു പോകുമ്പോഴത്തേക്ക്, ഇതാണ് ബ്രെയിനിന്റെ പ്രശ്നമാണ്. ബ്രെയിനിന്റെ പ്രശ്നമാണ്. സായിപ്പന്മാരെല്ലാം തീർക്കും, എത്ര സായിപ്പന്മാർ എനിക്കറിയാം ഇങ്ങനെ നടക്കുന്നു, അവരുടെ പ്രശ്നങ്ങളായിട്ട് നടക്കുന്നത്. ഈ സായിപ്പന്മാർ ഇതിന്റെ പറയാൻ നടക്കുന്നത് എന്താ, കഞ്ചാവാണ്. എത്രയോ പേര് എനിക്ക് പരിചയമുണ്ട്, കഞ്ചാവാണ്. കഞ്ചാവല്ല, അവിടെ ഒരു പൂളി ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിച്ച് അവരിങ്ങനെ ഇത് കാണുമ്പോൾ അവരതിന്റെ പുറകെ പോകും. ഇതായ്പ നടക്കുന്ന എന്തോ ഒരു വലിയ കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ അപകർഷതാബോധമാണ്. അത് തന്നെ, അത് പിന്നെ അവരത് വെച്ച് കച്ചവട കാശുണ്ടാക്കും. പിന്നെ ഇയാളിത് വിദേശത്ത് അറിയിക്കും, അറിയിക്കുമ്പോൾ വേറെ സായിപ്പന്മാർ വരും, വേറെല്ലാം കൂടെ ചേർന്നൊരു ഗ്രൂപ്പാവും. പിന്നെ ഇവരെ വച്ചും കൊണ്ട് ദർശനം പരിപാടികളായി, പൈസയായി, പിന്നെ അങ്ങനെ അങ്ങനെ വേറെ ഓരോ പ്രസ്ഥാനങ്ങളായി, അങ്ങ് വളർന്നു വളർന്നു പോകും. പിന്നെ പിടിച്ചാ പിടി കിട്ടത്തില്ല, അവരുടെ ഭാഗ്യം. കാരണം അവിടെ എവിടെയെങ്കിലും ആഹാരം കിട്ടാൻ കിടന്ന് ചത്തുപോയാൽ ഇങ്ങനെ ചില ആൾക്കാരെ ഇന്ന് പിടികൂടിയുണ്ട്, അപ്പൊ അവർക്ക് കൃത്യമായി ഭക്ഷണം കിട്ടും. എങ്ങനെ അവരുടെ ജീവചരിത്രമൊന്നും വായിച്ചു നോക്കണം, അവർക്ക് വളരെയധികം അസുഖങ്ങളുണ്ടായി, നിരവധി അസുഖങ്ങളുണ്ടായി. അപ്പൊ ഈ ഒരുപാട് അസുഖങ്ങളുണ്ടാകുമ്പോൾ അത് ബ്രെയിനിനെ ബാധിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല.